ഒന്നുറങ്ങി കൺതുറന്ന് മുന്നിലിന്ന് വരൂ പ്രഭാതാർക്കരശ്മി പോലെ കാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാ ഉണരു നീ വിടരു നീ തെളിയു നീ ഉയരു നീ വളരു നീ ഈ വിഹായസിൽ പാറുവാ ഉണരു നീ.